പോയിട്ട് ഈ മന്ദിപ്പിന്റെ അവസാന ഭാഗങ്ങളിലെ ചർച്ചയാണ് നമ്മളിവിടെ ചെയ്തത്. ഏകദേശം എന്റെ സംസാരത്തിൽ വ്യക്തമായ തർക്കമില്ല എനിക്കറിയാം, പക്ഷെ കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള മുഖ്യമായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. തർത്തീബ് നമുക്ക് ഇഷ്ടാത്ത രാഷ്ട്രമാണ്. തർത്തീബ് എങ്ങനെയെന്ന് വെച്ചാൽ, തർത്തീബിലേക്കുള്ള ചെറിയ സൂചന ഞാൻ തരാം. നമ്മൾ ഈ മന്ദിക്ക് എന്ന് പറയുന്ന സാധനം തന്നെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ അറിയാത്ത ഒരു വിഷയത്തെ അറിയാനുള്ള ഒരു പ്രക്രിയ, ശരിയായി അറിയാൻ, തെറ്റായി അറിയില്ല, ശരിയായി അറിയാൻ. തെറ്റായി അറിഞ്ഞാൽ അവൻ ജാഹിൽ മുറക്കമാണ്. അല്ല, ഇദ്റാക്കു ശൈഇ അലാ ഖിലാഫി മാ ഹുവ അലൈഹി, ഈ ഒരു അവസ്ഥയിലേക്ക് പോകും. ഇദ്റാക്കു ശൈഇ അലാ ഖിലാഫി മാ ഹുവ അലൈഹി, ഒരു വസ്തുവിനെ അതിൻ്റെതല്ലാത്ത ശൈലിയിൽ മനസ്സിലാക്കുക, ഏറ്റവും വലിയ മുസീബത്ത്. അങ്ങനെ മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓ മൊലിയാരാന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്, എന്നാ മൊലിയാരല്ല, മൊലിയാരാന്ന് വിചാരിച്ച സ്ഥിതിക്ക് ഞാൻ ഓതാൻ പോവില്ല, ബുദ്ധിമുട്ടായി. അതേസമയത്ത് പടു ജാഹിലാണെങ്കിൽ ഓന നമുക്ക് ഏതെങ്കിലും പടി തെറിച്ച് ഉണ്ടാക്കാൻ പോലും ഇത് പഠിച്ച് തേഞ്ഞ തഹസീലായി വിചാരിച്ചിട്ടില്ല, എന്നാ ഒന്നും പഠിച്ചിട്ടില്ല. ജഹിൽ മുറക്കത്ത് ഈ ജഹില് മുറക്കവാണ് യഥാർത്ഥ ജഹില്. ഇമാമുൽ ഹറമൈൻ റഹിമഹുല്ലാ വറക്കാത്തിൽ ജഹിലിനെ ഡിഫൈൻ ചെയ്തപ്പോൾ ഇതിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സത്യത്തിൽ ജഹിൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ എന്താ അർത്ഥം വെക്ക, വിവരമില്ലായ്മ എന്നല്ല അർത്ഥം വെക്ക. ജഹിൽ എന്ന് പറഞ്ഞാൽ ഇൻതിഫാഉൽ ഇൽം, വിവരമില്ലാതിരിക്കുക എന്നാണ് പച്ച മലയാളത്തിൽ എന്നതിന്റെ അർത്ഥം. അറബിയിലും അത് തന്നെയാണ് നമ്മളെ കടുപ്പിലേക്ക് ദിഹനിലേക്ക് ഉളരി വരിക. പക്ഷെ ഈ അർത്ഥം ഇമാമിങ്ങൾ പരിഗണിച്ചിട്ടേ ഇല്ല. നമ്മളെ വലിയ വലിയ ഇമാമിങ്ങൾ വിവരമില്ലാതിരിക്കുക എന്നുള്ളത് അതൊരു അയ്പല്ല. വിവരമില്ലാത്തവർ ആരാളുടെ കൂടെ, വിവരമില്ലാത്ത ആൾക്കാർ എല്ലാവരും വിവരമില്ലാത്തവർ തന്നെയല്ലേ? അപ്പൊ വിവരമില്ലാത്ത എന്നുള്ള ഒരു പ്രത്യേക അയ്പായിട്ട് അവരെണ്ണിട്ടേ ഇല്ല. ഈ കോലത്തിലുള്ള ജാഹിദിനെ അവർ ജാഹിദ് എന്ന് വിളിച്ചിട്ടുമില്ല. ജാഹിദാണ്, പിന്നെ ആരാ ഈ വിവരമില്ലാത്ത എന്ന് പറഞ്ഞ ലക്ഷണം കേട്ടവൻ ആരാ? അവൻ ഇതല്ലേ ഇരുമ്പിന്റെ താരിക്ക് പറഞ്ഞിട്ട് രണ്ടാമത് അൽ ജഹലു. ജഹിൽ എന്ന് പറഞ്ഞാൽ ഇരുമല്ല, ജമ്മുലുണ്ട്, ജമ്മുൽ രണ്ടും പറഞ്ഞിരിക്കുന്നത്, ജമ്മുൽ ജവാമിൽ രണ്ടും പറഞ്ഞു. ഇമാമുൽ ഹർമൈൻ ഒറ്റ താരിഫ പറഞ്ഞു, അതായത് ജഹിൽ മുറക്കം. അത് മാത്രമേ ജഹിലുള്ളൂ, മറ്റേതൊരു ജഹിലാണോ? മറ്റേത് ഏതെങ്കിലും നല്ല മൊഴിയാരെ വയലുകേട്ട അയാൾ പഠിച്ചു, നല്ലൊരു പള്ളി തെറിച്ച് വേണം പഠിച്ചെന്നാവും. മറ്റവനങ്ങനല്ല, മറ്റവനെ നന്നാക്കാൻ ഒരു തമ്പുരാനും കഴിയില്ല. പടച്ച റബ്ബ് തന്നെ വിചാരിക്കണം അവനെ നന്നാവുള്ളൂ. ഒരുത്തന്നെ ഒരു സോക്കടും ഇല്ലാന്ന് വിചാരിച്ച് ഇങ്ങനെ പോരായിരുന്ന ഓനാകെ ശരീരം മുഴുവൻ ക്യാൻസറും മറ്റവും പിടിച്ചിട്ട് രോഗിയാണ്. പക്ഷെ ഓന് നല്ല ആരോഗ്യമുള്ള ആളാണ്, ഒരു സോക്കടും ഇല്ല. ഓൻ പിന്നെ ഡോക്ടർ എടുത്ത് പോവോ? പോകില്ല. കയ്യും കാലും ഒക്കെ വരിഞ്ഞ് കെട്ടി മുറുക്കി അടിച്ചിട്ട്, അതാണ് മറ്റേ പറയുന്നത് ജിഹാദിന്റെ മഷ്റൂഇയ്യത്തിൽ പറയുന്നത്. അപ്പൊ എന്നോട് പറയുന്നില്ല, നമ്മൾ വിഷയതല്ലാത്തതുകൊണ്ട് ജിഹാദ് എന്തിനാണ് പറഞ്ഞതെന്ന് പറഞ്ഞുകൊടുത്തേ. ഇമാം റാസി ഒക്കെ പറഞ്ഞില്ലേ, അത് തൊണ്ടയിൽ കണ്ട് ഉറ്റിച്ച് കൊടുത്ത് ആ പള്ളന്റെ അകത്ത് കൃത്യം അവന് സുഖം കിട്ടും. അതാണ് അസ്ലമ തഹ്ത സൈഫി വഹസുന ഇസ്ലാം. ക്യാരി ഇപ്പം വേണ്ടാന്ന് പറഞ്ഞ് ക്യാരിനെ ക്യാരി നോക്കുമ്പോ അതിന്റെ രസം മനസ്സിലായി. അബൂ സുഫിയാനൊക്കെ അങ്ങനെ തന്നെ അല്ല ക്യാരി വന്നത്, പക്ഷേ വഹസുന ഇസ്ലാം പിന്നെ റെഡിയായി. പോട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് പിന്നെ ഈ മന്ദിക്ക് എന്ന് പറയുന്നത് അറിയാത്ത ഒരു സംഗതിയെ അറിയുവാനുള്ള പ്രക്രിയ, ശരിയായ ദിശയിൽ യഥാവിധി അറിയാനുള്ള പ്രക്രിയ. അപ്പോൾ ഈ മന്ദിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബൈത്തുൽ മാരിഫ, ഒരു അറിവിൻ്റെ എടുപ്പ് എന്ന് മനസ്സിലാക്കിക്കോളീ. നമ്മൾ സാധാരണ ഒരു വീടുണ്ടാക്കുമ്പോൾ ബൈത്തു സക്കൻ, നമുക്ക് താമസിക്കാനുള്ള ഒരു വീടുണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? നമ്മൾ ആദ്യം കുറച്ച് പൈസ ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ വീടിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മെറ്റീരിയൽസ്, മുസ്തൽസമാത്ത് അഥവാത്തുൽ ബിനായി വാ മുസ്തൽസമാത്തുൽ ബൈത്ത്, ഇതിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന വസ്തുക്കൾ അന്വേഷിച്ച് അത് കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകും അല്ലേ. ഇരുമ്പ് വേണം, മണൽ വേണം, സിമൻറ്റ് വേണം, കമ്പി വേണം, മരം വേണം, ആണി വേണം, അത് വേണം, ഇത് വേണം, ഇതെല്ലാം പോയിട്ട് കലക്ട് ചെയ്യും നമ്മൾ. പിന്നെ രണ്ടാമത് ഇതെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഇതെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് മരവും ആണിയും കൂടെ കൂട്ടി ഫിക്സ് ചെയ്തിട്ട് ഒരു വാതിലാക്കി വെക്കും, ഒരു ജനൽ ഉണ്ടാക്കി വെക്കും അല്ലേ. ഉണ്ടാക്കിയപ്പോൾ അതുപോലെ ഇഷ്ടികയും സിമെന്റും, സിമെന്റ് കൂട്ടി കുഴച്ച് മണലൊക്കെ മിക്സ് ചെയ്ത് കുഴച്ച് ചുമര് റെഡിയാക്കും. രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം എന്താ? നമ്മൾ ഉണ്ടാക്കി വെച്ച വാതിലിനെ ഒരു പ്രത്യേക കോർണറിൽ കൊണ്ടുപോയി സ്ഥാപിക്കും. അതുപോലെ നേരത്തെ ഉണ്ടാക്കി വെച്ച റൂഫ് കൂട്ടേറ്റെന്നൊക്കെ പറയും, ഇത് അതിന്റെ സ്ഥലത്ത് മുകളിലേക്ക് കയറ്റി വെക്കും, ജനൽപ്പൊളി അതിന്റെ സ്ഥലത്ത് വെക്കും. ഇപ്പൊ എന്തായി? വീടായി. ഈ മൂന്ന് ഘട്ടമാണ് മന്ദിക്കിലുള്ളത്. ഒന്നാമത്തത് തസവൂർ, നമ്മൾ വാങ്ങാൻ പോകുന്ന ആണിയും മരക്കഷ്ണവും അത് വരും തസവൂറായി. പിന്നെ ഈ തസവൂർന്ന് അങ്ങോട്ട് കയറിയിട്ട് ഉള്ള മരവും ആണിയും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു തർക്കീബ്, വാതില് ജനല് തർക്കീബായി. പക്ഷെ തർക്കീബായത് കൊണ്ട് വീടാവോ? വെറും വാതിൽ ഉണ്ടാക്കിയ ചുവരല്ല, അത് പൊരയുടെ ഷേപ്പിൽ പിന്നെ വേറെ വെക്കണം, പൊരയില്ല. ഇതാണ് ഇതിന്റെ തർക്കീബ്. വാതിൽ ജനലൊക്കെ വെക്കേണ്ട കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു വീടായി. എന്നതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന ഇൻസാനും ഹയവാനും, ഇൻസാൻ ആണി, ഹയവാൻ മരം, പിന്നെ ഹയവാനും നാത്തിക്കും, ആ അത് ഒരു വാതിലായി. പിന്നെ ആ ഇൻസാനിനെ കൊണ്ടുപോയിട്ട് കുല്ലു ഇൻസാനിൻ മയ്യിത്തുൻ, എന്തായി? സൈദുൻ ഇൻസാനും ഫസൈദുൻ മയ്യിത്തുൻ, സൈദുൻ മയ്യിത്തുൻ എന്ന് പറയുന്ന ഈ വീട്ടിനുള്ളിൽ നമ്മൾ കയറി. വീട്ടിൻ്റെ ഉള്ളിൽ കയറുന്നതിൻ്റെ മുന്നേ ആണി വാങ്ങിയിട്ടുണ്ട്, മരം വാങ്ങിയിട്ടുണ്ട്, ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ബൈത്തുൽ മാരിഫ, ഈ ബൈത്തുൽ മാരിഫത്തിൻ്റെ നിർമ്മാണമാണ് ഈ മന്ദിക്ക് എന്ന് പറയുന്നത്. ആ തർത്തീബിലേക്കാണ് ഞാനിപ്പോൾ നിങ്ങളെ ശ്രദ്ധ ക്ഷണിച്ചത്. ആ തർത്തീബിലല്ല ഞാനിവിടെ വിഷയം അവതരിപ്പിച്ചത്. വിഷയം അവതരിപ്പിച്ച് പോകുന്ന ഇവിടുന്നാണ് മഹാനായ ഇമാം തഫ്താസാനിയുടെ തഹദീബിൻ്റെ തുടക്കത്തിൽ പറയുന്ന ആ നിർവചനത്തിൻ്റെ ശൈലി. ആ നിർവചനത്തിൽ നല്ല ഭംഗിയുള്ള ശൈലിയാണ്. അൽ മന്ദിക്കു ആലത്തും കാനൂനിയത്തും താസിമു മുറാഅത്തുഹു അദ്ദേഹന അനിൽ വുഖൂഇ ഫിൽ ഖതഇ ഫിൻ നദർ. അവിടെയാണ് നമ്മുടെ ബുദ്ധി ചോദിക്കുന്നത്, എന്താണ് ഈ നദർ എന്ന് പറയുന്നത്? അന്നദറു തർതീബ് ഉമൂരിൻ മാലൂമത്തിൻ ലിൽ വുസൂലി ഇലാ അംരിൻ മജ്ഹൂലിൻ. അറിയപ്പെടുന്ന അല്ലെങ്കിൽ നമുക്കറിയുന്ന ചില കാര്യങ്ങളെ ഓർഡറിലാക്കി വെച്ചിട്ട് അറിയാത്ത കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുക. അതും പറഞ്ഞു കഴിഞ്ഞു, അവസാനിപ്പിച്ചിട്ടില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? തഫ്താസാനി എടുത്ത് വെച്ച സ്റ്റെപ്പ്, വഖദ് യഖഉ ഫീഹിൽ ഖതഉ, വഖദ് യഖഉ ഫീഹിൽ, സംഗതി ഇതൊക്കെ തന്നെയാണ് പരിപാടി. പക്ഷെ ഈ പരിപാടി എല്ലാ ആളുകളും ചെയ്താൽ എത്തിക്കൊള്ളണം എന്നില്ല. ചില ആളുകൾ ഖതഇൽ പെട്ടിട്ടുണ്ട്. വഖദ് യഖഉ ഫീഹിൽ ഖതഉ, ഇതിന് തെളിവും പറഞ്ഞില്ല. എന്താ തെറ്റുപറ്റുമെന്ന് പറയാൻ കാരണം? തെറ്റുപറ്റുമെന്നതിൻ്റെ ഒരുപാട് തെളിവുകളുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ തെറ്റുപറ്റുമെങ്കിൽ നമുക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? തെറ്റുപറ്റുന്ന കാര്യത്തിൽ ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. ചിന്തിക്കണം, നിർബന്ധമാണ്. തെറ്റുപറ്റാതെ ചിന്തിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ചിന്തക്ക് ഒരു പ്രത്യേക ഭരണഘടന ഉണ്ടാക്കണം. വഹുവൽ മന്ദിർ അങ്ങനല്ലേ തഹദീബിൽ പോയിട്ടുള്ളത്? എന്നിട്ട് പിന്നെ പറയാം, അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഈ മുഖദ്ദിമ താരീഖ്, ഈ താരീഖിൽ മൂന്ന് കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. തഫ്താസാനി ഇമാം മൂന്ന് കാര്യങ്ങൾ, അത് നമ്മളെ യസ്ദിന്റെ ഷറഹ് നമ്മൾ നന്നാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഫോട്ടോകൾ വ്യക്തമായി എഴുതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കിട്ടും കുറഞ്ഞ കോപ്പികൾ ആവശ്യക്കാർക്ക് വാങ്ങാം. അതിൽ മഹാനവർക്ക് മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചത്. ഒന്ന്, മൗലൂ ഉൽ മന്ദിക്, മന്ദിക് എന്ന് പറയുന്ന വിഷയത്തിന്റെ പ്രമേയം. മൗലൂ മൗലൂ കുല്ലി ഇൽമിൻ മാ യുബഹസു ഫീഹി അൻ അവാരിഹി അദാതിയ എന്നൊക്കെ പല കിതാബിലും പറഞ്ഞിട്ടില്ലേ, അത് മൗലൂ. രണ്ടാമത്തേത് ബയാനുൽ ഹാജത്ത് ഇലൈ, ബയാനുൽ ഹാജത്ത് ഇലൈ. മൂന്നാമത്തേത് താരീഫുൽ മന്ദിർ, കണ്ടോ? അപ്പൊ ഈ താരീഫ് തഫ്താസാനി താരീഫ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, തഫ്താസാനി താരീഫ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ താരീഫിന്റെ ഉള്ളിൽ നിന്ന് മൗലൂവും കിട്ടും. എന്തുകൊണ്ട് ഈ ഫണ്ണിലേക്ക് നമ്മൾ ആവശ്യമായി മൂന്ന് സംഗതികളും കൂടി ഒരുമിച്ചിട്ടിട്ട് ചെറിയ ഇബാറത്തിലാണ്? അതാണ് തഹദീബിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പഴയകാല ഉസ്താദുമാർ ഷറഹു തഹദീബ് ഒരു കാര്യമായ കിതാബായിട്ട് പിടിക്കാനുള്ള ഒരു യസ്ദിന്റെ ഷറഹ് തന്നെ. യസ്ദി സംഗതി ശിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്, എങ്കിലും അദ്ദേഹത്തിന്റെ അവതരണ ശൈലി നല്ല ഭംഗിയുള്ള ശൈലിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തദീസിന് പറ്റിയ കിതാബുണ്ട്, സംശയമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞത്, പിന്നെ ഇവിടെ തഫ്താസാനി തങ്ങൾ ഈ മുഖദ്ദിമ എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം കയറി ചെന്ന വിഷയം ഏതാ? ശരിയാ, കർത്താദാരിൻ്റെ മാത്രമല്ല എല്ലാവരുടെയും ശൈലി തന്നെ. ഇലിമിനെ രണ്ടാക്കി തിരിക്കുക. മനുഷ്യൻ്റെ വിവര വിജ്ഞാനത്തെ രണ്ട് പ്രധാന പാർട്ടായിട്ട്, ഒന്ന് തസ്ദീഖ്, മറ്റൊന്ന് തസവ്വുർ. തസവ്വുർ എന്ന് പറഞ്ഞാൽ കേവലം ചിത്രീകരണം, ഒരു സംഗതിയെ നമ്മൾ മനസ്സിൽ ചിത്രീകരിക്കുക, ഒരു പശുവിൻ്റെ രൂപം മനസ്സിൽ ഹാജരാക്കുക, ഒരു മനുഷ്യൻ്റെ രൂപം മനസ്സിലാകും, അത്രേ ഉള്ളൂ. ഒരു തല, രണ്ട് കൈയുണ്ടാകും, വേറെ ഒന്നുമില്ല. ഇത് അവൻ പിന്നെ മുസ്ലിമാണ് അല്ലെങ്കിൽ പണ്ഡിതനാണ് ഇന്ത്യക്കാരനാണ് അങ്ങനൊന്നുമില്ല. വെറും മാ ഉടലും തലയും മാത്രം ഈ ചിത്രീകരണം. ഇതിനാണ് എന്തെന്ന് പറയാം, തസവ്വുർ എന്ന് പറയാം. ചിത്രീകരണം അതെ, സൂറ സൂറ എന്നാണ് ചിത്രം, തസവ്വുർ എന്നാണ് ചിത്രീകൃതമായി തിരിഞ്ഞ. അപ്പൊ ചിത്രീകരിക്കുക ഒരു വസ്ത്രത്തിന്റെ ചിത്രം, അതാണ് ഹുദൂർ സൂറത്തു ശൈ ഇന്ദലാഖൽ, അല്ലെങ്കിൽ ഇഹ്ലാർ ഇഹ്ലാർ സൂറത്തു ശൈ, അല്ലെങ്കിൽ ഇദ്രാക് സൂറത്തു ശൈ ഇന്ദലാഖൽ. അപ്പൊ ഈ ചിത്രീകരിക്കുക, വേറെ ഒരു പണി അവിടെ എടുക്കുന്നില്ല. ഇത് വെളുത്തതാണ്, കറുത്തതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതില്ല, വെറും ചിത്രീകരണം മാത്രം. ഈ ചിത്രീകരണത്തിൽ തന്നെ നമുക്ക് അറിയുന്ന ചിത്രങ്ങളും അറിയാത്ത ചിത്രങ്ങളുണ്ട്. അവിടെയാണ് എന്താകുന്നത്, വീണ്ടും ആ തസവ്വുർ രണ്ടായിട്ട് വകഭേദത്തിലേക്ക് വരുന്നത്. അറിയുന്ന ചിത്രങ്ങൾ, അറിയാത്ത ചിത്രങ്ങൾ, അഥവാ ആ തസവ്വുറിൽ ബദീഹിയു തസവ്വുറിൽ നമുക്ക് അറിയുന്ന കുറേ ചിത്രമുണ്ട് ബദീഹിയായ. ഇപ്പോ സൂര്യൻ, ആ സൂര്യൻ എല്ലാവർക്കും അറിയാം. സൂര്യൻ അറിയാത്തവൻ പിന്നെ കൈഫ യസ്ഖു ഫിൽ അദ്ഹാനി ശൈഉൻ ഇദ്ഹതാജ അന്നഹാറു ഇലാ ദലീൽ എന്ന് കവി പറഞ്ഞില്ലേ. അപ്പോ സൂര്യൻ അതെല്ലാവർക്കും അറിയുന്ന ചിത്രം, എന്നാ അറിയാത്ത കുറെ ചിത്രങ്ങളുണ്ട്. നമ്മളെ ഇതവിടെ എന്താ പറഞ്ഞു, കൽജിഗ്നി കതസവ്വുരി മാനൽ ജിന്നി വൽ മലക്കി, എല്ലാവർക്കും അറിയില്ല. അപ്പൊ പറഞ്ഞു കൊടുക്കണം, ജിന്ന് എന്ന് പറഞ്ഞാൽ ജിസ്മുൻ നൂറാനിയും യതശക്കലു ബി അഷ്കാലി മുഖ്തലിഫത്തിൻ ഹത്തൽ കൽബി വ വിഷയം കഴിയും. അപ്പൊ എനിക്ക് മനസ്സിലായി ചിത്രം എന്താ മനസ്സിലാക്കി. അപ്പൊ ഈ തസവ്വുറിന്റെ മേഖലയിൽ വരുമ്പോ നമുക്ക് അറിയുന്ന ചിത്രങ്ങളുണ്ട്, അറിയാത്ത ചിത്രങ്ങളുണ്ട്. അപ്പൊ ബദീഹിയ തസവ്വുർ, നദരിയ തസവ്വുർ. ഇനി രണ്ടാമത്തെ പാർട്ട് ഓഫ് അവിടെ ഒരുപാട് ചർച്ചകളുണ്ട്, ഞാൻ ഇതിലേക്കൊന്നും വരുന്നില്ല. ഈ തസ്ദീഖ് എന്ന് പറഞ്ഞാൽ മുറക്കബാണോ ബസീത്താണോ അയ്മത്ത് തന്നെയാണ് നമ്മളെ രണ്ടാഴ്ച ദർശനമുണ്ടാവുക. അതും തിരിഞ്ഞിണ്ടാവില്ല, പിന്നെ മന്ദിക്കേതായാലും തിരിഞ്ഞിണ്ടാവില്ല. ഇതൊക്കെ ഒരു ശൈലി മാറ്റുന്നുണ്ട്. അവിടെ ഓർക്ക് പോലെ നിലാക്കും, ഇതുപോലെ പോലെ എന്തിന് എങ്കെന്താ പോയി മന്ദിക്കൊല്ലം തിരിഞ്ഞു തിരിഞ്ഞിട്ടില്ല. എന്ത് ഫായിദയാണ് അതിലുള്ളത്? ഇപ്പോഴത്തെ കാലത്ത് ചർച്ച ചെയ്തിട്ട് അറിഞ്ഞിരിക്കണം, പോട്ടെ. പിന്നെ ആ ലഴിമു ഇക്കാന ഇതാണെങ്കിൽ തസ്ദീഖും, ഈ തസ്ദീഖ് തന്നെ നമുക്ക് അറിയുന്നത് കൊണ്ട് അറിയാത്തത് കൊണ്ട് എനിക്ക് വിശപ്പുണ്ട്, എനിക്ക് വിശപ്പുണ്ട് എന്ന് എനിക്ക് എന്തായാലും അറിയില്ല. അന ഖാദിബുൻ അന ഖായിഫുൻ, അങ്ങനെ ഒരുപാട് കവിയല്ലേ. ഇതൊക്കെ ഇപ്പൊ നമുക്ക് ആരും ബോധ്യപ്പെടുത്തി തരണോ? അന ജാഹിലുൻ അന ആലിമുൻ, ഇതെല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. അതേസമയത്ത് അള്ളാഹു വാഹിദുൻ, ഇതും ഇതാനുണ്ട്, നിസ്ബയെ എന്ത് ചെയ്യലുണ്ട്, ഇതാൻ വരുന്നുണ്ട്. പക്ഷെ ഇത് എല്ലാവർക്കും അറിയും അള്ളാഹു വാഹിദുനുള്ളത് ഇല്ല, ബദീഹിയ കവിയല്ല. അപ്പൊ തസ്ദീഖ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തസവ്വുറിനെ പോലെ തന്നെ രണ്ട് വകഭേദങ്ങളുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്നത് അഥവാ ബദീഹിയ തസ്ദീഖ്, മനസ്സിലാകാത്തത്, മനസ്സിലാക്കേണ്ടി വരുന്നത്, അധ്വാനിച്ചിട്ട് മനസ്സിലാക്കേണ്ടത്, അഥവാ നദരിയായ തസ്ദീഖ്, രണ്ട് ടൈപ്പായി. അപ്പൊ ലോകത്തുള്ള എല്ലാ തസവ്വുറും എല്ലാ തസ്ദീഖും എല്ലാം കൂടെ ഒറ്റ കാറ്റഗറിയിലാകാൻ പറ്റൂല, അതും പറഞ്ഞല്ലോ. അവിടൊക്കെ ലോബിയ കുറെ ബഹസരുണ്ട്, എന്താണ് യക്തസിമാനി എന്ന് പറഞ്ഞ പുതിയ തഫ്താസാൻ ഇങ്ങനെ തന്നെയാണോ പറഞ്ഞത്? അതല്ലേ, ഏതോ കയ്യേറ്റാരങ്ങനെ എയ്ദീന്റെ പേരിൽ നമ്മളെ തൗജിഹാക്കാണോ, അങ്ങനൊക്കെ ഉണ്ട്. ഏതെങ്കിലും കയ്യേറ്റാർ വല്ല സഫാത്തും പറഞ്ഞതിനൊക്കെ നമ്മളിപ്പോ അതിന്റെ ന്യായീകരണം കണ്ടെത്തേ. തഫ്താസാനി പറഞ്ഞില്ലെങ്കിലൊക്കെ ന്യായീകരണങ്ങൾ ഉണ്ടാവും. ഇത് തഫ്താസാനി തന്നെയാണോ പറഞ്ഞത്? അതല്ല, എഴുത്തുകാർ ഇങ്ങനെ എഴുതിയപ്പോൾ അവർക്ക് സംഭവിച്ചു പോയതാണ്. അപ്പൊ എല്ലാ എഴുത്തുകാരനും തഫ്താസാനിയല്ല, പടു ജാഹിലിയങ്ങളായിരിക്കും പലരും. ഞാൻ ചെറുതാക്കി പറയുന്നു കേട്ടോ, ഈ ഇമാമിങ്ങളെ കിതാബെഴുതിയവരൊക്കെ വലിയ മഹാന്മാരാണ്, നിങ്ങൾ ചില്ലറ സംഗതിയല്ല. നമ്മൾ ജാഹിൽ എന്ന് പറഞ്ഞത് അവരെ വസ്ഫ് പറഞ്ഞതാണ്, ആലിമല്ല എന്ന നിലയ്ക്ക്. പക്ഷെ വലിയ ഹിദ്മത്താണ് അവർ ചെയ്തത്, വലിയ ഹിദ്മത്ത്. അല്ല, വസ്ഫ് പറയാൻ പറ്റൂല, വസ്ഫ് പറയാൻ പറ്റൂല. കാരണം നമ്മുടെ ഇമാമിങ്ങളെ കിതാബിന്റെ ഉള്ളിൽ കാണുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ, അതിൻ്റെയൊക്കെ കാരണക്കാർ ഈ നസാഹിങ്ങളാണ്. അത് അവരുടെ അയ്പല്ല, അത് അവരുടെ പ്രകൃതിയാണ്, കുറ്റമല്ല അത്. ഇപ്പൊ ഫോട്ടോഷാപ്പ് എടുക്കാന്ന് പറയും പോലെ, അവര് ഇമാമിങ്ങളെ കിതാബ് ചിലവർ നേരിട്ട് കേട്ട് ഇങ്ങനെ എഴുതും സദസ്സെന്ന്, ഇംലാ എന്നൊക്കെ കേട്ടിട്ടില്ലേ. ചിലവര് നോക്കിട്ട് പകർത്തി എഴുതലാണ്. അവരൊക്കെ ഒരു കലിമത്ത് ഒരു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതണമെങ്കിൽ എത്ര മിനിറ്റ് അവർക്ക് ചിലവായിട്ടുണ്ടാവും. ഉള്ളിൻ്റെ കഷ്ണം മഷി കുത്തി ഇട്ടിട്ട് ഒരു ബാഗ് പൂർത്തിയാക്കാൻ കഴിയൂല, ഒരു വട്ടം കുത്തിയാലും അല്ലേ. മഷി ഉണ്ടാക്കാൻ എത്ര സമയം പോകണം? എന്നാൽ നമുക്ക് 10 rupees നല്ലൊരു പേന, ഒരാഴ്ച നിൽക്കാതെ എഴുതാൻ പറ്റുന്ന പേന കിട്ടും 10 rupees ഉണ്ടായാലും. ഇന്ന് പേനൻ്റെയും ആവശ്യമില്ല, ടൈപ്പ് ചെയ്താൽ മതി. അത് മൊബൈൽ അങ്ങ് മലർന്ന് കിടന്നിട്ട് ടൈപ്പ് ചെയ്ത്, നമ്മളൊക്കെ ഇപ്പോൾ കിതാബ് എഴുതൽ അങ്ങനല്ലേ. വീട്ടിലിരിക്കുന്ന സമയത്ത്, യാത്ര ചെയ്യുന്ന സമയത്ത്, പല സമയങ്ങളിലാണ് നമ്മളൊക്കെ ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ടൈപ്പ് ചെയ്യും കൂടി വേണ്ട. ഇപ്പൊ എന്നോട് ഇന്നലെ ഒരാൾ പറഞ്ഞു, എനിക്കറിയില്ലായിരുന്നു, നമുക്കിപ്പോൾ എല്ലാം അറിയില്ലല്ലോ. ഇന്നലെ ഒരാൾ പറഞ്ഞേ, നിങ്ങൾ ടൈപ്പ് ചെയ്യണ്ട, നിങ്ങൾ നെക്കി പിടിച്ച് അങ്ങനെ വർത്തമാനം പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് എന്താണോ എഴുതാനുള്ളത് ആ എഴുതാനുള്ള ഇബാറത്ത് അങ്ങനെ എന്ത് ചെയ്യുക, നെക്കി പിടിച്ച് പറയാം. അങ്ങോട്ട് കൈയിൻ്റെ വെള്ളയും വന്ന് അങ്ങോട്ട് എടുത്താൽ പറഞ്ഞത് മുഴുവൻ എന്താവും, ഇബാറത്തായിട്ട് രൂപപ്പെട്ടിട്ടുണ്ടാവും. എഴുതണ്ട, നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ് ഇത്രയും സുഖ. എന്നിട്ടാ നമ്മൾ ഈ എഴുതിയ ആളുകളെ പരിഹസിക്കുന്നത്, ഒരിക്കലും പരിഹസിക്കാൻ പാടില്ല. ഞാൻ എൻ്റെ പല കിതാബിൻ്റെ തുടക്കത്തിൽ കയ്യെഴുത്ത് കോപ്പികളെ പറ്റി അതിൻ്റെ അയ്പ് പറയണം, അത് പറയാനേ പറ്റില്ല. പറയുന്ന സമയത്ത് തന്നെ ഇത് ചെയ്ത ആളുകളുടെ മഹത്വം വലുപ്പവും പറഞ്ഞിട്ടുണ്ട്. അവരത് ചെയ്തത് കൊണ്ടാണ് നമ്മുടെ ദീൻ എന്തായത്, നിലനിന്നത്. പക്ഷെ എല്ലാ സത്താഫിങ്ങളും നസാഫിങ്ങളും ഒരുപോലെയാണ് കേട്ടോ. ചില നസാഫിങ്ങൾ വളരെ വ്യക്തമായി സൂക്ഷിച്ച് തന്നെ എഴുതിയവരുണ്ട്, പക്ഷെ എല്ലാവർക്കും കഴിയൂല. ചിലർ ഉപജീവനത്തിന് വേണ്ടി എഴുതിയവരുണ്ട്, എഴുതിയ പൈസ നമ്മുടെ ബിസിനസ് നടക്കുമ്പോൾ ഏതായാലും അള്ളാഹു തല അവരെ വർക്കത്തും കൂടി നമ്മളെ രക്ഷപ്പെടുത്തി തരുന്നത് ദുനിയാവിലാഹിറത്തിൽ. അപ്പോൾ ഇത് തഫ്താസാനി തന്നെ എഴുതിയതാണെങ്കിൽ ഇതിന് വജ്ഹ് ഉണ്ടാക്കണം. അങ്ങനെയാണല്ലോ വജ്ഹ് കലാമൻ ഖൗമി ഗൈറ മുഖത്തിഹിം. അതേസമയത്ത് വേറെ ഏതെങ്കിലും കച്ചവടക്കാരോ എഴുത്തുകാരോ എഴുതിയതാണെങ്കിൽ അതിന് വജ്ഹൊന്നും ഉണ്ടാക്കണ്ട, തിരിഞ്ഞില്ലേ, അത് അവിടെ വച്ചേച്ചാൽ മതി, അത് ശരിയല്ല. തഫ്താസാനി അങ്ങനെ പറഞ്ഞില്ല, വിഷയം കഴിഞ്ഞു. അപ്പോൾ യക്തസിമാനി ബിൽവറൂറത്തി അള്ളറൂറത്ത വല്യക്തിസാബ ബിന്നദർ. അത്രേ ആര് പറഞ്ഞിട്ടുള്ളൂ, സഫ്താസാനി പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഷറഹില ബാക്കി കാര്യങ്ങൾ പറഞ്ഞത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, ആ തസവ്വുറും തസ്ദീഖും യക്തസിമാനി യഹുദുൽ ഖിസ്മത്ത എന്നർത്ഥം. അത് രണ്ട് ഖിസ്മത്തിനെ സ്വീകരിക്കും എന്നാണ് അവിടെ ഒപ്പിച്ചത്. അതിന് അറബി ഭാഷ അതിനെ സഹായിക്കുമോ ഇല്ലേ, അള്ളാഹു അഅലം. ഞാൻ അത്ര അറബി ഭാഷ കൈവുള്ള ആളൊന്നുമല്ല. അത് അതിൻ്റെ ആൾക്കാരോട് ചോദിക്കാം. ഇവിടെ വെച്ച അർത്ഥം, യസ്ദി വെച്ച അർത്ഥം, യഹുദു കുല്ലും മിൻഹുമ അൽ ഖിസ്മത്ത, അത് രണ്ടും രണ്ട് ഭാഗധേയമായിട്ട് തിരിയും. എന്നിട്ട് അവിടെ പറയും, അതായത് തസവ്വുറും തസ്ദീഖും ബദീഹിയും നബരിയുമായിട്ട് വേർതിരിയണം എന്നത് ളറൂറത്ത് കൊണ്ട് അറിയപ്പെട്ട സംഗതിയാണ്, അതിന് വേറെ തെളിവ് പറയണ്ട. ഇബാദത്ത് ഇല്ലാക്കുന്നുള്ളതല്ല, മറിച്ച് ആ വിഷയം എന്നാണ് പറഞ്ഞത്. തസവ്വുറും തസ്ദീഖും രണ്ടും ബദീഇയായിട്ടും നഖരിയായിട്ടും വരണം. രണ്ടും പൂർണ്ണമായി ബദീഇ മാത്രമായിരിക്കുക, അല്ലെങ്കിൽ രണ്ടും പൂർണ്ണമായി നഖരിയ്ക്ക് മാത്രമായിരിക്കുക, രണ്ടും മുഹാരം. അത് രണ്ടും ഇൻകിസാമാകണം. എന്തുകൊണ്ട് ഇൻകിസാമാകണം, എന്തുകൊണ്ട് എന്നൊരു ചോദ്യമില്ല. അതാണ് ബിദ്ദറൂറ എന്ന് പറയുന്നത്. അത് രണ്ട് പാർട്ടീഷനാണ് എന്നത് ബിദ്ദറൂറയാണ് അറിയപ്പെടുന്നത്. തെളിവ് ചോദിക്കാൻ പറ്റില്ല. എന്നിട്ട് പിന്നെ തെളിവ് ചോദിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ അതിന്റെ തെളിവ് എങ്ങനെ പറഞ്ഞ് എസ് ഡി തെളിവ് പറഞ്ഞിട്ടുണ്ടോ? എസ് ഡിന്റെ തെളിവൊക്കെ പറഞ്ഞിട്ടുണ്ട്. തെളിവ് ആവശ്യമില്ലാത്ത വിഷയമാണ് എന്ന് തഫ്താസാനി പറയുന്നു. തെളിവ് ആര് പറയുന്നു? എസ് ഡി പറയുന്നു. അത് തെളിവല്ല. എസ് ഡി അവിടെ പറഞ്ഞത് തെളിവല്ല, മറിച്ച് അത് തമ്പിഹാണ്. തെളിവിന് ആവശ്യമില്ലാത്ത വിഷയമാണ് എന്ന് കരുതിയിട്ട് എല്ലാവർക്കും ഒന്നും മനസ്സിലുള്ളിൽ ഉണ്ടായിക്കോളില്ല. ഗഫലത്ത് വരും, സഹു വരും, നിസിയാൻ വരും. അപ്പൊ അത്തരക്കാരായ ആളുകൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തമ്പി ആണ് അവിടെ പറഞ്ഞത്. എന്തല്ല തെളിവല്ല, തെളിവ് ആവശ്യമില്ലാത്ത തെളിവുണ്ടാവും. തെളിവ് പറയാൻ പറ്റാത്ത ഒരു വിഷയത്തിന് പിന്നെ എന്തുണ്ടാവില്ല, തെളിവുണ്ടാവില്ല. പിന്നെ ആ പറഞ്ഞതോ അത് തമ്പിയാണ്. അത് എവിടെ പറഞ്ഞു? റഷീദിയൊക്കെ പറഞ്ഞില്ലേ? അതൊരു ബസ് കൊണ്ടുപോയിരിക്കുന്നു. അപ്പോ എസ് ഡി എത്ര പറഞ്ഞത്? തഫ്താസാനി പറഞ്ഞു എന്താ പറഞ്ഞത്? لو كان كل منهما بديهيا لما احتجنا അല്ലെങ്കിൽ لاستغنينا عن الدراسه. ഇത് രണ്ടും, അതാ ഈ തസവ്വുർ തസ്ദീഖിന്റെ മുഴുവൻ ഭാഗങ്ങളും ബദീഹിയായിരുന്നുവെങ്കിൽ, തസവ്വുർ തസ്ദീഖും മുഴുവനും ബദീഹിയായിരുന്നുവെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഫസാദ്, ഉണ്ടാകാൻ പോകുന്ന ദുരന്തം എന്താണ്? لاستغنينا عن الدراسه. പിന്നെ പഠിക്കാ, പഠനം എന്ന് പറഞ്ഞൊരു പ്രക്രിയയിലേക്ക് മനുഷ്യൻ ആവശ്യമാവുകയേ ഇല്ല. അപ്പൊ ഒരാൾ ചോദിക്കാം, പോട്ടെ ആവശ്യമാണ്ട, മനുഷ്യൻ പഠിക്കാൻ പോണ്ട, ഒരു തരില്ലാത്ത കൂട്ടി. അതിനെന്താ പറഞ്ഞാലേ, ഇത് രണ്ടും ബദീഹി, മുഴുവനും ബദീഹി ആയിരുന്നെങ്കിൽ എന്താ ഇപ്പൊ വരാൻ പോണത്? നമുക്ക് പിന്നെ പഠിക്കാൻ പോണ്ടി ആവശ്യം ഉണ്ടാവുമായിരുന്നില്ല. അപ്പൊ ഒരു ദുരന്ത, പഠിക്കാൻ പോണ്ട, നമ്മളെല്ലാരും നിർത്തി വെക്കാം. ജാതി ചോദ്യം ചോദിക്കാം, മുറ ചോദ്യം ചോദിക്കാൻ പറയുമ്പോ പല ചോദ്യം ഒന്നൊക്കെ ചോദിക്കുന്ന ഒരു അവസരം കൊടുത്താൽ വരുന്ന ചോദ്യത്തിന് പോലാണ്. പിന്നെ പറയാൻ വിശദീകരിച്ചിട്ട് അപ്പൊറാസ എന്ന് പറഞ്ഞാല് ഐ വല്ലാസിറാസത്തി ബാത്തിൻ. നമുക്ക് പഠിക്കാൻ ആവശ്യം പഠിക്കാൻ പോവാതിരുന്നോണ്ടായില്ല. എനിക്ക് വേണമെങ്കിൽ തലത്തിലില്ലാതെ പഠിച്ച വാന്തര അടച്ചു കൊടുക്കുന്നത് ഞാൻ നീ പഠിക്കാൻ പോണ്ടെന്ന് പറയാം. പക്ഷെ എന്റെ ബാപ്പി, എന്റെ ബാപ്പാന്റെ ബാപ്പിയൊക്കെ അവിടെ കഴിഞ്ഞു പോയിട്ടില്ലേ? ഓരെ കുറച്ചും കൂടിയല്ലേ മനുഷ്യൻ എന്ന് പറയുന്നത്? മനുഷ്യൻ എന്ന് പറഞ്ഞാല് ആ കാറ്റഗറി ഒരു പോക്കരാക്കിയത് മാത്രം ഹസറാണോ? ഇല്ല, ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് ഇജല്ലാത്ത മുഴുവൻ ആൾക്കാർ മനുഷ്യന്മാരാണ് അല്ലേ? ഓരെല്ലാവരും പഠിക്കാൻ പോണെന്ന അഭിപ്രായക്കാരൻ. ആദം നബി തന്നെ പഠിച്ചു, ശേഷമുള്ളവരൊക്കെ പഠിച്ചു. ഇനി ഇജ് ഇവിടെ ഉണ്ടാക്കാൻ പോകാൻ എന്റെ മക്കളും പഠിക്കും. ഇജ് മാത്രം അപ്പോ ലോകം മുഴുവൻ പഠിച്ചിട്ടുണ്ട്, പഠിക്കുന്നുണ്ട്, പഠിക്കും എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ലാസിമ് ബാത്തിലാണ്. ഇങ്ങനെ സംസാരിക്കട്ടില്ല, നമ്മൾ ആ ശൈലി സ്വീകരിക്കണം. കോട്ടൂർ സ്ഥാനത്തൊക്കെ പോയാൽ കിട്ടും, ആ ശൈലി കിട്ടും. ആ ശൈലി ഇനി മലയാളത്തിൽ നിന്ന് ദർശനത്താൻ നോക്കുക. എനിക്ക് മലയാളത്തിൽ ദർശനത്തുന്ന മൊഴിയന്മാരെ കൂടുതൽ ഏറ്റവും ഇഷ്ടം കൂട്ടുന്ന സാറ്. കാരണം നിങ്ങൾക്കൊരു മലയാളത്തിലാണെങ്കിലും ചില പദങ്ങൾ മാത്രമേ മലയാളത്തിലുണ്ടാവുള്ളൂ. ശൈലി അറബിയ, ആ ശൈലി അറബിയാണ് നിങ്ങൾക്ക് ശൈലി ദർശന ശൈലി അറബിയാണ് മലയാളത്തിൽ. ഞാനിപ്പോ പറയുമ്പോൾ നിങ്ങളെ കൂടുതൽ കുറെ പ്രദേശന്മാരുണ്ടാവും എന്ന് വിചാരിക്കുന്നത്, ഞങ്ങളെ ദിവസം കേട്ടിട്ടില്ല. കേട്ട ഒരു പക്ഷേ കോട്ടൂർ സാറിന്റെ കട അപ്പറായി, ഞങ്ങളെ ഞങ്ങളെ പറ്റി കേട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചാൽ മതി. പറയുന്നുണ്ട് കോട്ടൂർ സാറ് ദർശനം കേട്ടിട്ടുണ്ട്. ഞാനൊരു അറബിനായിട്ട് ചെന്നിരുന്നതാണ്. അറബിനായിട്ട് ചെന്നപ്പോ വളരെ വിശദമായിട്ട് മൂപ്പര് മലയാളം പറയുമ്പോലെ തന്നെ അറബി ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒരാൾ മലയാളത്തിൽ പറയുന്ന ആ പദം മാത്രമേ അറബി പറഞ്ഞാൽ മതി, ബാക്കി അതിന്റെ തർക്കീബും അതിന്റെ ഇറാബും അതിൻ്റെ ബലാഹത്തും ബയാനും സറഫും ലഹവുമൊക്കെ അത് തന്നെ കമാവും. അത് അതിലൊന്ന് തടിക്കുമ്പിച്ച് പറയുമ്പോൾ ആ ശൈലി തന്നെ ഉണ്ടാവും. ഇതിന് തടിക്കുമ്പിച്ച് പറയുമ്പോൾ അല്ലാതെ ഇങ്ങനെ തക്കരൂപ്പ് ചെയ്ത് ആലോചിച്ചിട്ട് ഞാൻ എന്താ പറഞ്ഞാൽ പറയാം, ഇങ്ങനെ നോക്കി പറഞ്ഞുതരാം നാളെ വരണ്ടി അങ്ങനത്തെ ഒരു പാവങ്ങളാണ് അല്ല. അത് അവരെ ശരി ബോഡി ലാംഗ്വേജാണ് തിരി. അപ്പൊ നമ്മളത് ശീലിക്കണം. ഇങ്ങനെ ഐ വല്ലാസിം ബാത്തിൽ എന്ന് പറഞ്ഞാൽ വല്ലാസിം ബാത്തിൽ ജാനി ഐ വൽ മദ്ലൂലു ബാത്തിലു ലിഅന്ന ബുത്ലാന ലാസിം യദുല്ലു അലാ ബുത്ലാനിൽ മൽസൂം. ഐ ഇങ്ങനെ ഐ ആയിട്ട് പോണം കുറെ. അപ്പൊ കുറച്ച് സമയം കേക്കോ ഐ ജാനി. അതാണ് ഇമാമിങ്ങളെ ശൈലി. ഇമാമിങ്ങളെ ശൈലി നമ്മുടെ പാരമ്പര്യ ശൈലി. കുറെ ഐ ഉണ്ടാവും, ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐന്ന് കിട്ടുന്നത്, അപ്പൊ അറിഞ്ഞു കിട്ടുന്നത്, അപ്പൊ കിട്ടിയത് കിട്ടുന്നത്. അപ്പൊ ഐ ഇസ്തിഗ്നാഉ ഖിറാസത്തി എന്ന് പറയുന്ന ആ ലാസിം ബാത്തിലാണ്. ആയിക്കോട്ടെ ലാസിം ബാത്തിലായിക്കോട്ടെ, ലാസിം ബാത്തിലായാൽ മൽസൂം ബാത്തിലാകും. തിരിഞ്ഞോ, മൽസൂം ബാത്തിലായാൽ ഈ മൽസൂമിന്റെ മുകളിൽ, ഈ മൽസൂമിന്റെ മുകളിൽ കെട്ടിപ്പൊക്കിയ ദാവം കൊടുക്കും. അതപ്പോൾ മൽസൂം എന്തായിരുന്നു? ആകുന്ന എന്നത് ബാത്തിലായി. അത് ബാത്തിലായി, ഏത് ബാത്തിലായി? ദാവ ബാത്തിലായി. ഇതിന്റെ മുകളിൽ കെട്ടിപ്പൊക്കിയ ദാവ എന്താ? ഇന്നഹുമാരായ ഇങ്ങനെ സരളമായിട്ട് പറയാൻ കഴിയുന്ന ഈ വിഷയം ലാസിം ബാത്തിലായ മത്സ്യം ബാത്തിലാവുക അതാവും ചർച്ച മാറി പഠിക്കാൻ പോണില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം, ചെറിയ ഉദാഹരണം. നമുക്ക് ചില ഉദാഹരണങ്ങൾ അപ്പോൾ മനസ്സിനുള്ളിൽ കാണുന്നുണ്ടല്ലോ. ഉപകരിക്കും. കാക്കയും കറുപ്പും അത് ഉറാബ് സവാദ്. ഉറാബ് മത്സ്യവുമാണ്, സവാദ് ലാസിമാണ്. കാക്കയും തമ്മിലുള്ള അലാഖത്ത്, അലാഖത്ത് ലാസിമിന്റെ മൽസൂം. ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ബന്ധം ലാസിം മൽസൂമിന്റെ ബന്ധം. ലാസിം മൽസൂമിന്റെ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ ഉല്ലമ നേരത്തെ പറഞ്ഞല്ലോ തിരിഞ്ഞോ ഈ ഇത് തൊറത് അക്സ് എന്ന് പറഞ്ഞാലോ ഇങ്ങോട്ട് വരി. എവിടെയൊക്കെ കാക്കയുണ്ടോ അവിടെയൊക്കെ കറുപ്പുണ്ട്, എവിടെയൊക്കെ കറുപ്പ് ഇല്ലയോ അവിടെയൊന്നും കാക്കയില്ല. രണ്ട് ഭാഗത്തുനിന്ന് എന്തുള്ളൂ? വർക്കിംഗ് ഉണ്ട്. കാക്ക ഉണ്ട് അത് വർക്ക് ചെയ്യും. കാക്ക ഉണ്ട് എന്ന് പറഞ്ഞാൽ കറുപ്പുണ്ട്, കാക്ക ഇല്ല അത് വർക്ക് ചെയ്യും. അത് അതീമായ തുറക്കം. കാക്ക എന്താണെന്ന് കറുപ്പില്ലാന്ന്. അപ്പൊ ഈ ബാഗ് കറുപ്പുണ്ട് കാക്കയ. അപ്പോ മൽസൂമിന്റെ ഭാഗത്ത് നിന്ന് സുബൂത്തിന് മാത്രമേ പോകത്തുള്ളൂ. സുബൂത്തിൽ മൽസൂം എതിർന്നു വരാ സുബൂത്തില്ലാസില്ല. കാക്ക ഉണ്ടായാൽ കറുപ്പുണ്ടാവും, കാക്ക ഇല്ലാതായാലോ കുറവാണ്. തിരിഞ്ഞോ, ഇനി ലാസിമിലേക്ക് വരൂ. കറുപ്പ് സുബൂത്തിൽ ലാസിം എതിർന്നു വരാ ശരി. ഇവിടെ കറുപ്പുണ്ട്, കറുപ്പുണ്ടെന്ന് കാക്ക ഉണ്ടെന്നാ കാക്കയാവാം കാക്കയല്ലാത്തതാവാം. എന്തുകൊണ്ട്? അതിനുണ്ട് ഖുർആൻ. അതൊക്കെ വലിയ കിതാബിൽ നോക്കണം. അപ്പൊ വിശദീകരിക്കും. അങ്ങനെ വിശദീകരിച്ചാൽ ഖുർആൻ വിഷയമൊന്നും നടക്കില്ല. മാത്രല്ല അത് ഇങ്ങനെ വിശദീകരിച്ചാൽ ആളുകൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും. അത് ചില ആൾക്കാർ കിതാബ് നോക്കിയിട്ട് തപ്പി തപ്പി തപ്പി എന്നിങ്ങനെ എടുക്കണം ചില ആൾക്കാർ. അതിന്റെ പ്രയാസങ്ങളുണ്ട്, ഊവ ഹയാലിയൊക്കെ അനുസരിച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോ ലാസിം ഇതിങ്ങനെ ആയിപ്പോയി, ഈ ബാത്തിലായ ലാസിമാണ്, അതുകൊണ്ട് മൽസൂമും ബാത്തിലായി. ഈ ബാത്തിലായ മൽസൂമിന്റെ മേൽ കെട്ടിപ്പൊക്കിയ ദാവയും ബാത്തിലായി. എന്തായിരുന്നു ദാവ? കുല്ലു വാഹിദിൻ മിൻ കുല്ലിൻ മിൻഹുമാ ബദിഹിയും. അത് ബാത്തിലായി. ഞാൻ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോവാണ്. കുല്ലു വാഹിദിൻ മിൻ കുല്ലിൻ മിൻഹുമാ ബദിഹിയും. അത് ബാത്തിലാന്നൊക്കെ നമ്മൾ പറഞ്ഞത് ഇതെന്ത് ശൈലിയിലുള്ള കഥയാണ്? അഥവാ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. എന്താ ആ വസ്തുത? എന്ന് ഞാൻ നേരത്തെ ക്ലാസ് പറഞ്ഞില്ല, തർത്തീപ് അനുസരിച്ച് പറയുമ്പോൾ അതൊക്കെ പറയണം. ഞാൻ പറയാതിരുന്നാ, കാരണം എന്താ, തർത്തീപിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് കുറുക്ക് വഴിയിലൂടെ ഇത് പഠിക്കുക എന്നുള്ള ഉദ്ദേശം. തർത്തീപ് അനുസരിച്ച് പോയാൽ അതിന്റെ സമയമെടുക്കും. ഏത് വലിയ മുലയാലായി തിരിഞ്ഞോ? തർത്തീപ് തെറ്റിച്ച് പോയാൽ, കുറുക്ക് വഴിക്ക് പോയാൽ ചിലപ്പോൾ അരമണിക്കൂറിലെ മുഖത്തിനോട് എത്താൻ കഴിയും. നിയമവിരുദ്ധായിപ്പോ സംഗതി എത്തും. തിരിഞ്ഞില്ലേ? പോലീസ് എത്താവരുത്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ പുല്യ മൂജബ ബാത്തിലായി എന്ന് ബാത്തിലാക്കിയല്ലോ, അവിടെ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു സംഭവമാണ്. എന്താ അതിന്റെ നദീയു? അതിന്റെ നദീയുവ് അയോടെ കിട്ടിയത്, അത് നമുക്ക് കിട്ടുന്നത് ഈ ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചർച്ച ഉണ്ട്, മന്ദിക്കുന്ന കിതാബ്. മന്ദിക്കുന്ന കിതാബ് ഈ ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ചർച്ച ഏതാ? അഹ്കാമുൽ ഖവായ. അല്ലേ? അഹ്കാമുൽ ഖവായ. ഈ പിന്നെ ശംസിയനും ഷറഹിലും ഒക്കെ അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഹെഡിങ് അങ്ങനെയുള്ളത്. അത് വലിയ കിതാബിൽ പോയാല് അഹ്കാമുൽ ഖവായ എന്നൊരു ഹെഡിങ് ആണ്. അഹ്കാമുൽ ഖവായ പഴയ കിതാബുകളിൽ, ഇമാമികളുടെ കിതാബുകളിൽ കാണുന്ന ശൈലിയാണ് ഞാൻ പറയുന്നത്. അഹ്കാമുൽ ഖവായ, ഖവിയകളുടെ അഹ്കാമുകൾ, അതിലേക്ക് ഞാൻ വരാം. അതേസമയത്ത് ആധുനിക പണ്ഡിതന്മാരുടെ അടുക്കൽ, അതില് ഓറിയന്റലിസ്റ്റുകൾ അടക്കം ഉള്ള ആധുനിക തത്വചിന്തകന്മാർ, അതിൽ മാപ്പിളയും മാപ്പിളല്ല, തിരിഞ്ഞോ? ഈ ആധുനിക ചെറിയ പിന്നെ ഫിലോസഫേഴ്സിന്റെ അടുക്കല് കുട്ടിയുടെ ഹെഡിങ് ആണ്. അത് വളരെ നല്ല ഹെഡിങ് ആണ്. അഹ്കാമുൽ ഖവായ എന്നല്ല, അഹ്കാമുൽ ഖവായ എന്ന ഹെഡിങ്ങുമായിട്ട് ഏറ്റുമുട്ടലൊന്നുമില്ല, എങ്കിലും ഒരു വറൈറ്റിയാണ്. എന്താണ് ഹെഡിങ്? അൽ ഇസ്തിദ്ലാലുൽ മുബാശിറ, അവർ കൊടുത്ത ഹെഡിങ് ആണ്. അത് നമുക്ക് വളരെ ഉപകരിക്കും. അവിടെ ഞാനവിടെ ചിന്തിപ്പിക്കാൻ കാരണം, അൽ ഇസ്തിദ്ലാലുൽ മുബാശിറ, എന്തിനാണ് അവർ അത് പറഞ്ഞത്? ഈ ആധുനികന്മാരത് പറഞ്ഞതിന്, ആധുനികന്മാര് പറഞ്ഞതെല്ലാം ഒന്നും ഒഴിവാക്കണമെന്നല്ല, അതിനെ മനസ്സിലാക്കാം. ആധുനികന്മാരെടുക്കരുതെന്ന് എടുക്കേണ്ട ചില നല്ല കാര്യങ്ങളുണ്ടാവും, അതിനോട് എടുക്കാം. അൽ ഇസ്തിദ്ലാലുൽ മുബാശിറ എന്ന് അവർ പറയാൻ കാരണം എന്താ?